ഈ പദ്യത്തിന്റെ അർത്ഥം നൂലാടകന്നിൽ ഉതകുന്ന എന്ന് വായിക്കരുത്. വായിക്കുമ്പോൾ തെറ്റിച്ച വായിക്കും. നമ്മൾ പദ്യങ്ങൾ വായിക്കുമ്പം തന്നെ അർത്ഥം തോന്നത്തക്ക രീതിയിൽ വായിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു അന്വയിച്ച് വായിക്കരുത്. നൂലാടതന്നിൽ ഉതകുന്നുല തന്നിൽ അങ്ങനെ പിരിച്ചു വായിക്കും. വായിക്കുന്നതിനാണ് നൂലാടതന്നിൽ ഉതകം പലരും വായിക്കുന്നത്. തെറ്റായ വായനയാണ്. കേൾക്കുന്ന ഒരാൾക്ക് അർത്ഥം തോന്നത്തക്ക രീതി വായിക്കണമെങ്കിൽ നമുക്ക് അർത്ഥം തോന്നണം. നൂലാടതന്നൽ, ആടതന്നൽ നൂറ്റ് നൂല്, ഉതകം നുരതന്നൽ, നുരതന്നൽ ഉതകം. ഏവം ഇപ്രകാരം ലോകമാകം മറയുന്ന രവിദ്യാലേ, അതിൽ മറയുന്ന രവിദ്യാലേ ലോകമാകെ അനുവചനാവിഷയമായി. ലോകമാകെ എന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് മറയുന്ന രവിദ്യാലേ ലോകമാകെ ആലോചനാവിഷയവുമായി ആശ്ചര്യം. മറയുന്ന രവിദ്യാലേ ലോകമാകെ ചിന്തയ്ക്ക് വിഷയമായി, അറിവിന് വിഷയമായി ആശ്ചര്യമാണ് ഇത്. ഈ ഇത് എന്താണിത്? ഇതെന്ന് പറയുന്നത് എന്താണ്? അവിദ്യ. തന്റെ കാര്യജാലത്തോടും മറവിൽ, തന്റെ കാര്യജാലത്തോടുകൂടി മറയുകയാണെങ്കിൽ അറിവ് ഒന്ന് മാത്രം ഉണ്ട്. അറിവൊന്ന് മാത്രമേ ഉള്ളൂ. എന്നതിന്റെ അർത്ഥം അടുത്തത് ആനന്ദം അസ്ഥിയത് ഭാതിയതൊന്ന് തന്നെ താൻ അന്യമോർക്കിൽ അത് നാസ്തി ന ഭാതി സർവം കനൽ ജലം ഗഗനസി നീലം അസത്യം അഭ്രസൂനം നിനക്കൽ ഗഗനം പരമാർത്ഥമാകും. കനൽ ജലം ഗഗനനീലം അസത്യം അഭ്രസൂനം തുടർന്ന് വിലസം ഗഗനാദി സത്യം എന്നാണ് പാഠം. ശരിക്കുള്ള പാഠം അതാണ്. ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പഴയ ദേവബോധയത്തിലൊക്കെ പാഠം അങ്ങനെയാണ്. പിന്നീട് ഇങ്ങനെയൊരു പക്ഷെ പാഠം കാണും. ഇത് കൂടുതൽ യോജിക്കുന്ന അതാണ്. തുടർന്ന് വിലസം ഗഗനാദി സത്യം. ഇതിന്റെ അർത്ഥം വലിയ പ്രയാസമുള്ളതല്ല. ആനന്ദമസ്തി ചേർത്ത് പറയുമ്പോൾ തന്നെ അർത്ഥം അഭേദമായി വരും. എങ്ങനെ? ആനന്ദമാണ് അസ്തിത്വം, സത്ത ഉമ്മ എന്ന് പറയും. ആനന്ദം അസ്തി. പിന്നെ അത് ഭാതി, അത് തന്നെയാണ് അറിവ്. ഭാതി അതെന്ന് പറഞ്ഞാൽ ആനന്ദം തന്നെയാണ് അസ്തിത്വം, അത് തന്നെയാണ് അറിവ്. സച്ചിദാനന്ദം എന്ന് പറഞ്ഞു. അസ്ഥിഭാതി പ്രിയോ എന്ന് പറയും. എന്നൊക്കെ അദ്വൈതത്തിൽ പറയുന്നതാണ്. അപ്പൊ അത് നേരിട്ടങ്ങ് അർത്ഥം മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ആനന്ദം തന്നെയാണ് സത്ത, അസ്ഥി അത് ഭാതി, അത് തന്നെയാണ് എന്ത് അറിവ്. അതൊന്നു തന്നെ താൻ, അതൊന്നു തന്നെയാണ് താൻ. ഓരോ ജീവന്മാരും അത് തന്നെയാണ്. അന്യം ഓർക്കിൽ അത് സർവം നാസ്തി നഭാതി. അന്യം ഓർത്താൽ, അന്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സർവവും നാസ്തിയില്ല, നഭാതി, അനുഭവപ്പെടുന്നില്ല. അതിനുദാഹരണം പറയുന്നു, കാനൽ ജലം, അത് അസത്യത്തോട് അന്വേഷിക്കണം. കാനൽ നാസ്തി എന്ന് വെച്ചാൽ ഇല്ല, നഭാതി എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല. കാനൽ ജലം അസത്യം, ഗഗനനീലം അസത്യം, അപ്രസൂനം അസത്യം, മൂന്നും അസത്യമാണ്. തുടർന്ന് വിലസി, തുടർന്ന് നിലനിൽക്കുന്നതായ ഗഗനാദി സത്യം, ഗഗനം തുടങ്ങിയവ സത്യം. എന്താണ് സത്യം, എന്താണ് അസത്യം എന്ന് പറയും. അപ്പൊ ഇതില് ആനന്ദം അത് സ്പഷ്ടമാണ്. ആനന്ദം അസ്ഥി എന്ന് പറയുമ്പോൾ ഇത് ക്രിയാരൂപമല്ല, അസ്തിത്വം ഉണ്മ അമ്പ്യമാണ്. ഭാതി അതുപോലെ തന്നെയാണ്, ജ്ഞാനം അറിവ് ക്രിയാരൂപങ്ങളല്ല. ആനന്ദം തന്നെയാണ് അസ്തിത്വം, അത് തന്നെയാണ് സച്ചിദാനന്ദം, സത്വചിത്താനന്ദം, അസ്ഥിബാധിപ്രിയം. അതൊന്ന് തന്നെ താണ്. അതൊന്ന് തന്നെ എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞ ഈ മൂന്നും ഒന്ന് തന്നെ എന്ന് അർത്ഥം കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അതിനോട് അന്വേഷിച്ചാലും ദോഷമില്ല. പക്ഷെ അത് അനന്തമാണ് അസ്തിത്വം, അത് തന്നെയാണ് ഞാനം എന്ന് പറഞ്ഞപ്പോ അത് കെട്ടി വേണമെങ്കിൽ മേലോട്ടും ചേർക്കാം, അതുകൊണ്ട് ദോഷമില്ല. അങ്ങനെയുണ്ട് ഇടയ്ക്ക് വരുന്ന പദങ്ങൾ മുമ്പിലും പിമ്പിലും ഒക്കെ അന്വേഷിച്ച് അർത്ഥം പറയുന്ന ഒരു രീതിയാണ്. അല്ല, അതൊന്ന് തന്നെ താൻ, അതൊന്ന് തന്നെയാണ് താൻ. ഒരു ജീവൻ അതൊന്ന് തന്നെ എന്ന് വെച്ചാൽ സച്ചിദാനന്ദമാണോ? അന്യമായി ചിന്തിച്ചാൽ, അന്യത്തെ കൂടി ചിന്തിച്ചാൽ, ഈ സർവം എന്നുള്ള ഇവിടെയും ചേർക്കാം, അന്യം സർവം ചിന്തിച്ചാൽ, അങ്ങനെ അവിടെയും ചേർത്ത് പറയാം. ഈ സർവം അന്യം ചിന്തിച്ചാൽ, അന്യമായ സർവത്തെയും കൂടി ചിന്തിച്ചാൽ അത് അവ അന്യം, അന്യം സർവം തന്നെയാണ് അതെന്ന് പറഞ്ഞു. ഈ സച്ചിദാനന്ദ ഒഴികെയുള്ളതിനെല്ലാം അതെന്നുള്ളതുകൊണ്ട് എടുക്കണം. നാസ്തി ഇല്ല, അവിടെ ക്രിയയാണ്. നാസ്തി എന്ന് പറയുന്ന ഇല്ല, ക്രിയാരൂപം. നഭാതി അനുഭവപ്പെടുന്നില്ല. അപ്പൊ ഇവിടെ നമ്മള് ഇനി പറയുന്ന ഉദാഹരണം വെച്ചുകൊണ്ട് വേണം ഇത് മനസ്സിലാക്കാൻ. വേറെ ഒന്നും ഇല്ല, അനുഭവപ്പെടുന്നില്ല എന്ന് വെച്ചാൽ സത്യമായി ഇല്ല, സത്യമായി അനുഭവപ്പെടുന്നില്ല എന്നർത്ഥം. എന്ന് മനസ്സിലാക്കണമെന്നുണ്ട്. ആ ഉദാഹരണമാണ് അടുത്ത് കൊടുക്കുന്നത്. അടുത്ത് കൊടുക്കുന്ന ഉദാഹരണം അങ്ങനെ മനസ്സിലാക്കാം. ആ രീതി മനസ്സിലാക്കാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ മനസ്സിലാക്കാം. മുമ്പ് പറഞ്ഞ അറിവ് ഒന്ന് മാത്രം ഉണ്ടെന്ന് പറഞ്ഞ സമാധി, അവിടെ എന്താണ്, സച്ചിദാനന്ദമേ ഉള്ളൂ, അതാണ് താൻ. അറിവെന്ന് പറഞ്ഞുണ്ടോ, അവിടെ അന്യമായി, അന്യം സർവവും ഇല്ല, ഒന്നുമില്ല എന്നർത്ഥം. സർവമില്ല എന്ന് വെച്ചാൽ ഒന്നും അതിനോട് ചേർത്ത് അങ്ങനെയും മനസ്സിലാക്കാം. അല്ല, ഈ കാനൽ ജലത്തിന്റെ ഉദാഹരണം കൊടുത്തുകൊണ്ട് എന്താണ് സത്യമായില്ല എന്ന് മനസ്സിലാക്കാം. അതിന് വ്യത്യാസം വരുന്നത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമാധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സത്യമായില്ല എന്ന് പറഞ്ഞാൽ അത് തത്വചിന്തയെ കുറിച്ച് പറയും. രണ്ടു തമ്മിലുള്ള വ്യത്യാസം, തത്വചിന്തയിലാണ് പറയുന്നത് എന്ത്, കാനൽ ജലം അവിടെ സത്യത്തെ ജലമില്ല എന്ന അനുഭവമുണ്ട് എന്ന് പറയും. സമാധിയെ കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്, എന്താണോ അവിടെ പ്രപഞ്ചത്തിന്റെ അനുഭവം ഇല്ല. അപ്പോ അത് എങ്ങനെയാണോ മനസ്സിലാക്കുക, അദ്വൈതത്തിലെ രീതിയിലെല്ലാം വിശദീകരിച്ച് മനസ്സിലാക്കുക. കാനൽ ജലം ഗഗനനീലം അപ്രസൂലം, മൂന്ന് ഉദാഹരണം കൊടുക്കുകയാണ്. അതില് ഗഗന നീല, ഗഗനത്തിൽ നീലതരം കാണുകയാണ്. അവിടെ നീല നിറത്തിന് ആധാരമായിരിക്കുന്ന ഗഗനം സത്യം, നിറം അസത്യം. അപ്രസൂലത്തിന് ആധാരമായിരിക്കുന്ന അഭ്രം ആകാശം, സൂനം പുഷ്പം, പുഷ്പം അസത്യം, ആകാശം സത്യം. കാനൽ ജലം, കാനൽ ജലം, ആ ജലം അസത്യം. അവിടെ ശരിക്കും അവിടെ ആധാരമായിരിക്കുന്നത് ആകാശം, ആകാശമുണ്ട് അവിടെ. അവിടെ ആധാരമായിരിക്കുന്നത് സൂര്യകിരണങ്ങളാണ്. ഭാമതിയിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തുടർന്ന് നിനക്കിൽ ഗഗനം പരമാർത്ഥമാകുന്ന വെച്ചാൽ ഈ മൂന്ന് ഉദാഹരണത്തിനും അത് യോജിക്കത്തില്ല. അപ്രസൂനത്തിന് യോജിക്കും, അവിടെ ഗഗനമാണ് സത്യം. അഭ്രമാണ് സത്യം. ഗഗന നിയമത്തിന് യോജിക്കും, ഗഗനമാണ് സത്യം. പക്ഷെ ഗാനജനത്തിന് യോജിക്കില്ല, അത് യോജിക്കത്തില്ല. ഗാനജനത്തിന് സത്യമായിരിക്കുന്ന ആ പ്രകാശമാണ്. മരുഭൂമിയിലാണ് അത് കാണുന്നതെങ്കിലും അത് ശരിക്കും മരുഭൂമിയല്ല. അതിന്റെ ആധാരമായിരിക്കുന്ന എന്താണോ ണങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഗഗനം എന്ന് പറഞ്ഞ ഈ മൂന്നിന്റെയും മൂന്ന് ഉദാഹരണങ്ങളെയും സത്യത്തെ കിട്ടത്തില്ല. സ്വയം തുടർന്ന് വിലസുന്ന, തുടർന്ന് നിലനിൽക്കുന്ന ഗഗന ആദി എന്ന് പറഞ്ഞ ആകാശത്തെ എടുക്കാം. ആദി ശബ്ദം കൊണ്ട് പ്രകാശകിരണങ്ങളെയും എടുക്കാം. അങ്ങനെ ഒരു പാഠം ഉണ്ട് തന്നെ. അതുകൊണ്ട് കൂടുതൽ യോജിക്കുന്നത് തുടർന്ന് വിലസും ഗഗനാദി സത്യം എന്ന് പറയുന്ന പാഠം. അല്ലെങ്കിൽ പിന്നെ ഇത് ശരിയാവണമെങ്കിൽ എന്ത് വേണം, ഈ കാനൽ ജലത്തിന്റെ ആധാരവും ആകാശവും നടക്കും. പക്ഷെ അത് പ്രയാസമാണ്. ആകാശത്തെ നേരിട്ട് ആകാശ കുസുമം എന്ന് പറയുന്ന പോലെ അത് പറയാൻ പറ്റില്ല. ദിവ്യ സ്തോത്രരത്നാവലിയല്ല, അത് വേഗോദയത്തിലെ മറ്റ പാഠമാണ്. അത് ഞാൻ നോക്കിയില്ല. അങ്ങനെ പഴയ പ്രിന്റിങ്ങിൽ അങ്ങനെ പാഠമുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ്. യോഗോദയം പാഠമാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് വരുന്ന ഈ ഉദാഹരണങ്ങൾ വരുന്ന ഒന്ന് കാനൽ ജലം, അത് ശരിക്കും ഭ്രാന്തിയാണ്. ഇതിനെ നീലത്തെയും സാധാരണ ഭ്രാന്തിയായി പറയാറുണ്ട്, പക്ഷെ ആകാശകുസുമത്തെ ഭ്രാന്തിയായി പറയാറില്ല സാധാരണ. അത് അലീകത്തിന് ഉദാഹരണമായിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കുസുമം ഇല്ല, ഇല്ലാത്ത ഒരു പുഷ്പം ഉണ്ടെന്ന് പറയുന്നതാണ് ആകാശ കുസുമം എന്ന് പറയുന്നത്. ഒരാൾക്ക് ആകാശത്തിൽ കുസുമത്തിന്റെ ഭ്രാന്തി ഉണ്ടാകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നു. പക്ഷെ ഇവിടെ അത് ഉപയോഗിക്കാം, അങ്ങനെയും പറയാം. ആകാശത്തിലെ കുസുമം പോലെ ഇല്ലാത്തതാണ് എന്തുകൊണ്ട് നാസ്തിന്ന ഭാതി എന്ന് പറഞ്ഞു. സമാധിയിൽ എന്താണ് പ്രപഞ്ചം? ആകാശത്തിൽ കുസുമം പോലെയാണ്, ഇല്ല, അത് അനുഭവപ്പെടുന്നേ ഇല്ല. അപ്പോ അത് പറയാം, സമാധിയുടെ അനുഭവം വെച്ചാണെങ്കിൽ ആകാശ കുസുമം പറയാം, സമാധി അനുഭവം വെച്ചാണെങ്കിൽ മരീചിക സത്യമാണ് അസത്യം എന്നുള്ളത്, ഗഗന നീളം പോലെ അസത്യമാണ് എന്നൊക്കെ പറയും. അപ്പൊ ഈ ഗഗനം പരമാർത്ഥമാകും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതിന് ബാലകൃഷ്ണൻ നായർ സാർ ഒരു കറക്ഷൻ വരുത്തിയിട്ടുണ്ട്. സാറിന്റെ സ്വന്തം നൽകി സാറ് പറഞ്ഞ കാരണം ഇതാണ്. കാരണം ഇപ്പൊ കാനൽ ജലത്തിന് ഗഗനമല്ലല്ലോ ആധാരം. അപ്പൊ ഗഗനം എന്ന് പറഞ്ഞാൽ മറ്റൊരെണ്ണത്തിനേ ചേരത്തില്ല. അതുകൊണ്ട് ബാലകൃഷ്ണൻ നായർ സാർ ഇവിടെ മരുവൂർവി എന്നാക്കി, മരുവൂർവി മരുഭൂമി എന്നാണ്. പക്ഷെ അങ്ങനെ ആക്കിയാലും പ്രശ്നമുണ്ട്. കാരണം മരുഭൂമിയല്ല ആധാരം. കാനജലത്തിന് ആധാരം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? പ്രകാശമുണ്ടല്ല, മരുഭൂമിയല്ല. ചിലടത്ത് അങ്ങനെ പറയാറുണ്ട്, മരുഭൂമിയിലെ ജലം പോലെ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയുമെങ്കിലും ശരിക്കും അവിടെ ആധാരമായിരിക്കുന്ന എന്താണ്? പ്രകാശകരണമാണ്. അതുകൊണ്ട് സാറിന്റെ ആ കൂട്ടിച്ചേർക്കലും അത്ര ശരിയാവില്ല, പൂർണമായി ശരിയാവില്ല. അപ്പൊ പഴയ പാഠം സ്വീകരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഗഗനാദി എന്ന് പറയുന്നുണ്ട് പ്രകാശത്തെ പ്രശ്നം തോന്നി. പിന്നെ ഈ ഗഗന നീലം, ഗഗന നീലം എന്ന് പറയുന്നത് ആകാശത്തിൽ കാണുന്ന നീല നിറം, അത് ഭ്രാന്തി എന്നുള്ള രീതിയിലാണ് സാധാരണ ധരിക്കുന്നത്. പക്ഷെ അതങ്ങനെയല്ല. ആകാശത്തിൽ കാണുന്ന നീല നിറം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും അത് ആകാശത്തിലുള്ള പഴയകാലത്തതിനെ കുറിച്ച് കർക്ക് അറിയില്ലായിരുന്നു. ആകാശത്തിൽ എന്താണ് നമ്മുടെ ഈ അന്തരീക്ഷം മുഴുവൻ, അന്തരീക്ഷമല്ല അന്തരീക്ഷത്തിനപ്പുറം പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചപരിണാമം കൊണ്ട് സംഭവിച്ച പൊടിപടലങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് എല്ലായിടത്തും. എല്ലായിടത്തും ഉണ്ട്. ആ പൊടിപടലം നമ്മുടെ ഭൂമിയിൽ ഒരു വർഷം 40 ടൺ പൊടി പുറത്തുനിന്ന് വരുന്നു. 48 എണ്ണോളം ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കിയിരിക്കുന്ന പുറമേ നിന്ന് 40 അതാണിപ്പോ ഒരു എന്താണ് ഒരു വലിയ കട്ടത്തിന്റെ അത്ര വലിപ്പമുള്ള ഒരു ഒന്ന് ഭൂമി സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടം ഉണ്ടാക്കില്ല, കടന്നു പോകും, പക്ഷെ അതൊന്ന് ഭൂമി ഇടിച്ച ഭൂമി ഒരുപാട് നാശനഷ്ടമുണ്ടാവും. അങ്ങനെയാണ് ഒരിക്കൽ ദിനോസറുകളൊക്കെ നശിച്ചു പോയത്. വലിയ ആസ്ട്രോയിഡ് എന്ന് പറയും, ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് തന്നെയാണ് ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ വലിയ പാറക്കഷ്ണങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, പൊടിപടലങ്ങൾ, അത് ഈ പ്രപഞ്ച പരിണാമത്തിൽ വന്ന അവശിഷ്ടങ്ങളാണ്. അത് അനേക കോടി വർഷങ്ങൾ കൊണ്ട് കറങ്ങി ആണ് ഓരോ ഗ്രഹങ്ങൾ രൂപപ്പെടുന്നത്. ആകർഷണം കൊണ്ട് അങ്ങനെയാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയൊക്കെ ഉണ്ടായ, അങ്ങനെയാണ് ആകർഷണം കാരണമായിട്ടാണ് ഈ പൊടിപടലങ്ങൾ ആകർഷിച്ച് കൂടിച്ചേർന്ന് അങ്ങനെയുള്ള പൊടിപടലങ്ങൾ നമ്മുടെ ആകാശത്തിലുമുണ്ട് ധാരാളം. ഇപ്പൊ സൂര്യന്റെ പ്രകാശങ്ങൾ ഈ പൊടിപടലത്തിൽ തട്ടിയിട്ട് വരുന്ന ഒരു പ്രതീതിയാണ് നീലാഭം. മറ്റ് നമ്മൾ നിറങ്ങളെ കാണുന്ന പോലെ തന്നെ ആ ഒരു നിറം തന്നെയാണ് സൂര്യപ്രകാശവും. ഏതെങ്കിലും പ്രകാശം, സൂര്യനിലുന്ന പ്രകാശമാണ് രാത്രി കാണുന്നുണ്ടല്ലോ. രാത്രി മേളിൽ സൂര്യപ്രകാശമുണ്ട്, സൂര്യനിലെന്നേ ഉള്ളൂ. നക്ഷത്രങ്ങളുടെ പ്രകാശമുണ്ട്. ഈ പ്രകാശങ്ങൾ ഈ കണികളിൽ തട്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഫലനമാണ് ഈ നീലനിറം. നീലനിറം മറ്റു നിറങ്ങളെ പോലെ തന്നെയാണ് അതും. അവിടെ നമ്മുടെ ഭ്രാന്തി എന്ന് പറയുന്നത് എന്താണ്? അത് ആകാശത്തിന്റേതാണെന്ന് കരുതുന്നതാണ്. അവിടെ ഒരു ഭ്രാന്തിയാണ് മൊത്തം. ഈ ആകാശം എന്ന് പറയുന്നത് എന്താ? ആകാശം എന്ന് പറഞ്ഞൊരു വസ്തു പ്രത്യേകിച്ച് അങ്ങനെ ഒരു വസ്തു, ഒരു സ്പേസ് എന്നേ പറയാൻ പറ്റും. ഇതെല്ലാം സഞ്ചരിക്കുന്ന ഒരിടം, അതാണ് ആകാശം. അല്ല, പ്രത്യേകിച്ച് അങ്ങനെ മറ്റു വസ്തുക്കളെ പോലെ ആകാശം എന്ന് പറഞ്ഞൊരു വസ്തുവുണ്ട്. ഇതിനൊക്കെ ഈ പൊടികളെല്ലാം നിൽക്കുന്ന ഇടം എന്നാ പറയും. അത് നമ്മൾ ആകാശം എന്ന് വിളിക്കുന്നു. നമ്മൾ ആകാശം എന്ന് വിളിക്കാൻ കാരണം അവിടെ മേഘങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ നമ്മളിപ്പോൾ ആകാശത്തിൽ കാണുന്നുണ്ട്. ഇത് ആകാശം എന്ന് പറഞ്ഞൊരു പദാർത്ഥം എന്ന് പറഞ്ഞ ഇടമെന്നർത്ഥമാണ്. ഈ പൊടിപടലങ്ങളും ഗ്രഹങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഒരിടം, നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇടം. പരിണാമശാസ്ത്രം അനുസരിച്ച് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. സ്പേസ് എന്ന് പറയുന്നു, അതാണ് ആകാശം. അതിൽ നീലാറുണ്ടെന്ന് നമുക്ക് തോന്നുന്നത് ആകെ മൊത്തം ഒരു ഭ്രമമാണ്. അതിനാണ് ഭ്രമം എന്ന് പറയുന്നത്. ഇതിന്റെ നീല നിറത്തെ അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊരു ആകാശം എന്ന് പറഞ്ഞൊരു സാധനവും അതിലൊരു നീലാറൊന്നുമില്ല. ഈ പൊടിപടലങ്ങളുള്ളതുകൊണ്ട് സൂര്യപ്രകാശം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകാശമുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഒരു അനുഭവം ഉണ്ടാകുന്നു, നമ്മളത് കാണുന്നു. അപ്പൊ അത് ആകാശത്തിന്റേതാണെന്ന് ധരിക്കുന്നിടത്താണ് ഭ്രമം. സ്പേസിന് നിറമുണ്ടെന്ന് ധരിക്കുന്ന ആകാശനീതി. അബ്രസുനം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്നിന്, അത് അബ്രസുനം എന്ന് പറയാൻ കാരണം ഭൂമിയിലെ പുഷ്പങ്ങളുണ്ടാവും, വള്ളികളിലും മരങ്ങളിലും ഒക്കെ പൂവുണ്ടാവും. ആകാശം എന്ന് പറയുന്നത് അവിടെ ഭൂമിയില്ല, പിന്നെ അവിടെ എങ്ങനെ പോകണ്ടാവും? നല്ലൊരാൾ പറയുന്ന ആകാശ അത് പഴയകാലത്ത് വലിയ ഉയരമുള്ള ഒരു മരത്തിൽ നിന്നങ്ങാനൊരു പൂവെന്ന് താഴെ വീണപ്പോ ആരെങ്കിലും വെറുതെ പറഞ്ഞിരിക്കുന്നതാണ്, ആകാശത്തിൽ നിന്ന് ഒരു പൂവ് വീണു അങ്ങനെ പറഞ്ഞിരിക്കും. എന്നൊക്കെ പറയുന്നു. അത് പിന്നെ അവിടെ ഉള്ള വസ്തു തന്നെ ഐസ് തന്നെയാണ് വേദങ്ങൾ. അത് പേര് കൊടുക്കുന്നു. അതും ഇതുകൊണ്ടായിരിക്കും ആ മരങ്ങളിൽ നിന്ന് പഴം താഴെ വീഴുന്നത്. അതുകൊണ്ട് കണ്ടിട്ട് ഇതും അതുപോലെ ഒരു പഴമൊന്നും ഉണ്ട്. അത് പഴമെന്നൊക്കെ പറയുന്നത് മലയാളികളല്ലേ, വേറെ ലോകത്താരും അതിനെ പഴമൊന്നും വിളിക്കത്തില്ല. മലയാളികളാണ് ഐസിനെ പഴമെന്ന് പറയുന്നത്. ഭാവന തന്നെ. ഇവിടെ ഈ ആകാശ നീലിമ എന്ന് പറയുന്നത് അതുപോലെയാണ്. അല്ല, ആകാശത്തിന് നീലനിറം ഉണ്ടോ എന്നുള്ള രീതിയിലല്ല. ശരിക്കും നീലനിറം അവിടെ ഉണ്ട്, അത് ആകാശത്തിന്റേതായി ഭ്രമിക്കുന്നു അങ്ങനെ. പക്ഷെ പഴയ കാലത്ത് ഇതൊക്കെ എഴുതുന്ന കാലത്ത് ഇതൊന്നും മനസ്സിലാക്കിയിട്ടല്ല. ഇന്നത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വേണ്ടിട്ട് നോക്കി ആകാശം. പണ്ട് ആകാശം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് ശബ്ദ ഗുണമുള്ള ഒരു പദാർത്ഥം, ശബ്ദം ആകാശത്തിന്റെ ഗുണമെന്നൊക്കെ ധരിച്ചിരുന്നു. അതൊക്കെ അബദ്ധമാണ്. അതാണ് പൊതുവെ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്. അദ്വൈതികൾ പോലും ശബ്ദ തന്മാത്രയിൽ നിന്ന് ആകാശം ഉണ്ടായി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ സ്പേസ് എന്നുള്ള ഒരു ഇതേ ഉള്ളൂ, ശബ്ദത്തിൽ നിന്നുണ്ടായി എന്നൊക്കെ പറയും. പ്രത്യേകിച്ച് അർത്ഥമൊന്നും. അതൊക്കെ ചില എന്ന് വെച്ചാൽ തത്വചിന്തയിൽ അതൊക്കെ പറയാം, ശാസ്ത്രീയമായ അതൊന്നും ശരിയല്ല. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ ആരംഭത്തിനൊന്നും മനുഷ്യനില്ല. പിന്നെങ്ങനെയാ പറയുന്നത് ശബ്ദം ഉണ്ടായിരുന്നു? ആരെങ്കിലും കേട്ടോ ശബ്ദം? അതൊക്കെ അന്ന് ആരുമില്ല. ഈ മനുഷ്യന്റെ എല്ലാ ദൈവ സങ്കല്പങ്ങളും ഉണ്ടായതപ്പോ കുരങ്ങിൽ നിന്നും മനുഷ്യൻ പരിണമിച്ച് മനുഷ്യനായതിന് ശേഷമാണ് ദൈവങ്ങളെല്ലാം ഉണ്ടായത്. ശിവനും പാർവതിയും വിഷ്ണുവും എല്ലാവരും. അതുവരെ ഇവരെയൊന്നും കണി കാണാൻ പോലും കിട്ടും. കാരണം മനുഷ്യൻ വേണ്ടേ, ഇല്ലായെങ്കിൽ ഈ ദൈവങ്ങളൊക്കെ ഉണ്ടാവും. ഇവരെല്ലാം മനുഷ്യൻ സൃഷ്ടിച്ചാണ്, മനുഷ്യൻ ഉണ്ടായതിനു ശേഷം. അതിനു മുമ്പ് ആരായിരുന്നു? ആകെ കുരങ്ങുകളാണ്. അവർക്കെന്താ ദൈവം? അവർക്ക് ദൈവമൊന്നുമില്ല. അപ്പോ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പരിണാമം സംഭവിച്ച് സംഭവിച്ച് ജീവനുണ്ടായി, പിന്നെ പല പരിണാമങ്ങൾ സംഭവിച്ച് കുരങ്ങുകളുണ്ടായി. കുരങ്ങുകൾ തന്നെ പല പല പല പല പരിണാമങ്ങൾ കഴിഞ്ഞ് പലതായി പരിണമിച്ചു. അതില് ഒരു വിഭാഗം തിരിഞ്ഞതാണ്. ഒരു മരത്തിന് അനേകം ശാഖകൾ ഉണ്ടാകുന്നത് പോലെ ഒരു തിരിവ് തിരിഞ്ഞാണ് എന്തായത് മനുഷ്യനായത്. അത് തന്നെ മനുഷ്യന്റെ എത്ര രൂപങ്ങൾ, അതിൽ ആകെ ഇപ്പം നിലനിൽക്കുന്ന ഒരു രൂപമാണ് നമ്മളെ മനുഷ്യർ. ഈ മനുഷ്യൻ വന്നതിന് ശേഷമാണ് ആരുണ്ടായത്? ശിവനും പാർവതിയൊക്കെ ഉണ്ടായത്, വിഷ്ണു എല്ലാരും. അവനൊന്നും ഇവരാരുമില്ല. അവനിപ്പോ പാലാഴിയില്ല, അനന്തൻ ഇല്ല, അവിടെ കിടക്കുന്ന കൈലാസമില്ല, ആരുമില്ല. അപ്പൊ മനുഷ്യൻ അവന്റെ ഭാവനയിൽ ഉണ്ടാക്കിയെടുത്തേണ്ടത്. എന്ന് ഞാനല്ല പറയുന്നത്, ആര് പറയുന്നു? പരിണാമശാസ്ത്രം പറയും. തത്വചിന്ത പറയുന്ന അങ്ങനെയല്ല, ദൈവം മനുഷ്യനെ അവന്റെ രൂപത്തിൽ സൃഷ്ടിക്കുന്നു എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ ഇരിക്കും ദൈവത്തെ കണ്ടു കഴിഞ്ഞു. ഒരു വ്യത്യാസം, നമ്മളെപ്പോലെ തലയും കൈയും കാലും മൂക്കും കണ്ണുമൊക്കെ ഉള്ളതാണ് ദൈവം. കാരണം ദൈവം എന്ത് ചെയ്തു, ആ ദൈവത്തിന്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അത് വേറെ തത്വചിന്ത. അപ്പൊ ദൈവത്തിന്റെ രൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ മനുഷ്യന്റെ രൂപം ദൈവത്തിനാണ്. അപ്പൊ ദൈവത്തെ കണ്ടാൽ നമ്മളെപ്പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ശിവനും വിഷ്ണുവിനും ഒക്കെ നമ്മുടെ രൂപം വന്നത്, പാർവതിക്ക് പെണ്ണ് രൂപം വന്നതും ശിവനാണ് രൂപം വന്നതും ഒക്കെ അതുകൊണ്ടാണ്. പിന്നെ മനുഷ്യൻ വിചാരിച്ചെന്നാ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വേണ്ടേ, അതുകൊണ്ട് മനുഷ്യന് രണ്ട് കൈയാണെങ്കിൽ അവർക്ക് രണ്ട് കൈയുടെ വെച്ച് കൊടുത്തു ഇരുന്നോട്ട്, രണ്ട് കൈക്ക് വരും നാല് കൈയായി, ഇങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങൾ വരും. എന്തുകൊണ്ട്? മനുഷ്യനെ കാണാൻ ശക്തിയുണ്ടെന്ന് കാണിക്കാനാണ്. മനുഷ്യന്റെ ശക്തി എന്ന് പറയുന്നത് അവന്റെ രണ്ട് കൈയാണ്. അപ്പൊ നാല് കൈ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, മനുഷ്യനെക്കാളും ശക്തി ഉണ്ടായിരിക്കും. അതുകൊണ്ടെങ്കിൽ നാല് കൈ വെച്ചു കൊടുത്തു. ഇതൊക്കെ മനുഷ്യൻ സംഭാവന ചെയ്താണ് മൊത്തം എന്നാണ് പരിണാമശാസ്ത്രം പറയുന്നത്. അങ്ങനെ അതിന് ഗുരു അംഗീകരിച്ചപ്പം മുരുകൻ എത്ര കൈയുണ്ട്? ഗുരു ഉണ്ടാക്കുന്നില്ല, പഴയ പുരാണങ്ങളിലുള്ള കാര്യമാണ്. അല്ല, ഗുരു ഇവിടെ പ്രത്യേകിച്ച് നാല് കൈ ആർക്കും ഉണ്ടാക്കി? പിന്നെ പുരാണങ്ങളൊക്കെ അംഗീകരിക്കണമല്ലോ. പുരാണങ്ങളെ എല്ലാം അംഗീകരിച്ചില്ല, എന്താ സംശയം ഉണ്ടായിരുന്നു? ഗുരു അതൊക്കെ അംഗീകരിച്ചില്ല എന്നാണെങ്കിലും പറഞ്ഞു. ഗുരുവല്ല ഒത്തിരി പേര് അംഗീകരിച്ചു, ഒരുപാട് പേര് അംഗീകരിച്ചു. അതെന്താ, ഞാനീ പറയുന്നത് എന്താണ്? ആധുനിക പരിണാമശാസ്ത്രം ഗുരു എന്ന് പറയുന്നത് എന്താണ്? പരിണാമശാസ്ത്രം പഠിച്ച ശാസ്ത്രജ്ഞനല്ല ഗുരു. വേദങ്ങളും പുരാണങ്ങളും വൃക്ഷത്തുകളും ആഗമങ്ങളും വേദാഗമസാരങ്ങൾ അറിഞ്ഞൊരുവൻ താനാണ്. അല്ലാതെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചെന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ആശാനിത്തര പറഞ്ഞിട്ടുള്ള എന്താണ്? വേദാഗമ സാരങ്ങൾ അറിഞ്ഞങ്ങൊരു വനിത, അത് ശരിയാണ്. അതിലാണ് ഇതൊക്കെ പറയുന്നത്. അത് എന്നെ ഗുരുവും പറഞ്ഞത്, അതിനെന്താ സംശയം? ഗുരുവാരെ, ഗുരു ഫിസിക്സിനെ കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? കെമിസ്ട്രിയെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ? എന്തെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? അതായിരുന്നു ഗുരുവിന്റെ വിഷയം. അതിനെ കുറിച്ച് ഗുരു എഴുതി, അതെന്താ അതിശയിക്കാൻ? ഇത് പറയുന്നത് ഒരുപാട് കാര്യം പറയാനുണ്ട്. പിന്നെ ആകെ ഗുരു ചോദിച്ചത് നടരാജ ഗുരുവിന്റെ അടുത്ത് എന്താണോ, കാരണം 1859 ഡാർവിൻ പരിണാമത്തെ കുറിച്ചുള്ള പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്, അതിന് മുമ്പേ ആശയങ്ങളൊക്കെ ഉണ്ട്. ഗുരു ജനിച്ചതിന് ശേഷം ആ പുസ്തകം തന്നെ വരുന്നു. അന്ന് വന്നെങ്കിലും ഇവിടെ ഒന്നും പ്രചാരത്തിലായത് നടരാജഗുരു പോയി ഇതാണ് പഠിച്ചത്. അപ്പൊ നടരാജഗുരുവിനോട് ചോദിച്ചു, മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായെന്ന് പറയുന്നു, എന്നാ എന്തുകൊണ്ട് ഇപ്പോഴുള്ള കുരങ്ങന്മാര് പരിണമിച്ച് മനുഷ്യരാകുന്നുണ്ട്? സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോ നടരാജഗുരു ഒരു വാ വിളിച്ചു നിന്ന് പോയി എന്നാണ്, അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. അപ്പൊ അതിന് ഒരു കാര്യമുള്ളൂ, ഇന്നത്തെ പരിണാമവിശ്വാസം നടരാജഗുരുവിനെ അറിയില്ലായിരുന്നു. അതിന് മറുപടി പറയും, ഇന്നത്തരം ചോദ്യങ്ങളിൽ നിന്നും പരിണാമവിശ്വാസം പഠിക്കുന്ന ഒരു കുട്ടികളും ചോദിക്കത്തില്ല. കാരണം അത് ആ ഭാഗങ്ങളൊക്കെ കടന്നുപോയി. പക്ഷെ അന്ന് ഗുരുവിന്റെ കാലഘട്ടത്തിൽ പരിണാമശാസ്ത്രത്തെ കുറിച്ചുള്ള എന്താണ് പൊതു വിജ്ഞാനം എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ. കുരങ്ങിൽ നിന്ന് മനുഷ്യൻ പരിണമിച്ചെന്ന് കഴിയണമെന്ന് ആൾക്കാരെ ധരിച്ചു. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇരിക്കുന്നവരും പിന്നെ നിൽക്കുന്ന പിന്നെ നടക്കുന്ന ഇങ്ങനെ വരച്ചു വയ്ക്കുമല്ലോ പടം, പിന്നെ ഒരു വടിയും പിടിച്ചോണ്ട് പോകുന്നൊക്കെ. അത് ഇന്ന് അതൊന്നും അംഗീകരിക്കും, അതൊക്കെ തെറ്റായി പഠിപ്പിച്ചാണ്. അപ്പോൾ നടത് മിസ്സിംഗ് ലിങ്കിനെ കുറിച്ചായിരുന്നു എന്ന് നടാവ് ചിന്തിച്ചത്. മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ആശയമൊന്നും ഇന്നും ഇതിനകത്തില്ല ഇവിടെ പരിണാമശാസ്ത്രം. മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത് കുരങ്ങൻ മനുഷ്യനായി പരിണമിച്ചെങ്കിൽ കുരങ്ങിന്റെയും മനുഷ്യന്റെ ഇടയിൽ ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തുന്ന ഒരു ഫോസിൽ തെളിവ് വേണ്ടതാണ്, അത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പഴയകാലത്ത് പറഞ്ഞിരുന്നു. ഇന്ന് അതൊക്കെ തള്ളിക്കളഞ്ഞു, അങ്ങനെയുള്ള ആശയങ്ങളേ ഇല്ല. ഇന്ന് കുരങ്ങിൽ നിന്ന് കുരങ്ങിന്റെ പല പരിണാമങ്ങൾ കഴിഞ്ഞ് എങ്ങനെയാണ് മനുഷ്യനായി രൂപപ്പെട്ടതെന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകളുണ്ട്, നൂറുകണക്കിന് തെളിവുകളുണ്ട്. പഴയകാലത്ത് ഡാർവിന്റെ കാലത്ത് ഇത് പഠിച്ചത് കേവലം ഫോസിൽ തെളിവുകൾ വെച്ചാണ്. ഫോസിൽ എന്ന് വെച്ചാൽ മണ്ണിന്റെ അടി കിടന്ന ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള എല്ലിൻ കഷണങ്ങളും അത് ഇതൊക്കെ വെച്ചാൽ പഠിച്ചത്. ഇന്ന് അതൊക്കെ പോയി. ഇന്ന് ശാസ്ത്രമൊക്കെ ഒരുപാട് വികസിച്ച് ഒരുപാട് ശാസ്ത്രം വികസിക്കുന്നതനുസരിച്ചും ശാസ്ത്രത്തിൽ പല പല ശാഖകൾ വരുന്നതനുസരിച്ചും പരിണാമത്തിന് പുതിയ പുതിയ പുതിയ തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിഷേധിക്കാൻ പറ്റത്തില്ല. ഒന്നും അന്നില്ലായിരുന്നു, എന്നിട്ട് അതിനെക്കുറിച്ചൊന്നും അറിവില്ലായിരുന്നു. അതുകൊണ്ടാണ് മിസ്സിംഗ് ലിങ്കിനെ കുറിച്ചാണോ ചോദിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അല്ല, നമ്മളെ ഇന്ന് കാട്ടിക്കിടക്കുന്ന നമ്മളീ കാണുന്ന കുരങ്ങുകളുണ്ടെന്ന് അത് പരിണമിച്ചാണ് മനുഷ്യണ്ടായെന്നൊന്നും ഒരു പരിണാമശാസ്ത്രം പറയുന്നേ ഇല്ല. പക്ഷെ അന്ന് അങ്ങനെയൊക്കെ ഒരു പൊതുധാരണയുണ്ട്. ഒരു എന്താണ് അതിനെക്കുറിച്ച് അതായത് ഒരു ആധുനിക വിദ്യാഭ്യാസം നേടിയ ഒരാൾ അതുകൊണ്ട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്താണ് എങ്ങനെയാണ് ഈ പറയുന്നത്, ഏത് കാര്യവും ഇവർ സംശയിക്കുമല്ലോ. നടാവിനു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അത് അന്നത്തെ ശാസ്ത്രത്തിന്റെ പോരായ്മയായിരിക്കും, അല്ലെങ്കിൽ നടാവിനുവിന്റെ അറിവില്ലായ്മയായിരിക്കും. ഇന്ന് പരിണാമശാസ്ത്രം പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും അതിന്റെയൊക്കെ ഉത്തരം അറിയാം. അപ്പോ അതുകൊണ്ട് അതിനൊന്നും കാര്യമില്ല. പരിണാമശാസ്ത്രം ഇങ്ങനെ വന്ന് ഹ്യൂമൻ എവല്യൂഷൻ മനുഷ്യ പരിണാമത്തെ കുറിച്ച് ഒരുപാട് മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് മനുഷ്യനത് ശാസ്ത്രീയമായി നിഷേധിക്കാൻ പറ്റില്ല. പരിണാമത്തിലൂടെ തന്നെയാണ് മനുഷ്യനുണ്ട്, അല്ല ഒരു ദൈവവും ഒരിടത്തിരുന്ന് സൃഷ്ടിച്ച അതിനും യാതൊരു സാധ്യതയില്ല. എന്താ ചോദിച്ചത്? എന്താ ചോദിച്ചല്ലോ. ആ അതൊന്ന് ചോദിച്ചത് മറന്നുപോയി. തെറ്റിന്റെ സന്തതിയാ? എന്താ തെറ്റിന്റെ സന്തതി? എന്താണെന്ന് പറയാ തെറ്റിന്റെ സന്തതി? വ്യാസൻ തെറ്റിന്റെ സന്തതി എന്ന് വെച്ചാൽ പരാശരൻ എന്ന് പറയുന്ന ഒരു മഹർഷി കഥയനുസരിച്ച് ഇങ്ങനെ എന്താണ് കടത്തായിരുന്നു ജോലി പെൺകുട്ടിക്ക്. അപ്പൊ ഈ പെൺകുട്ടി കണ്ടപ്പോ ഇയാളുടെ കൺട്രോള് പോയി, അയാളെ കുറിച്ച് പേശുകയായിരുന്നു. അയാളുടെ കൺട്രോള് പോയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഇയാള് പറഞ്ഞു എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അയാള് കേട്ടില്ല. അയാളെന്ത് ചെയ്തു, അവളെ ഒരു കാട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ ബലാത്സംഗം ചെയ്തു. ഗർഭിണിയായ ഒരു കുട്ടിയുണ്ടായിരുന്നു, നമുക്കതേ പറയും. ഇത്രയോ പറഞ്ഞു. ഞാനെന്താ നമ്മളീ പറഞ്ഞിരിക്കുന്ന കാര്യമായിട്ട് എന്താ പറയുക? ഈ വ്യാസൻ പോലും വ്യക്തി സന്നദ്ധിയായിട്ട് ഭാവന ചെയ്തിരുന്നു കവികളെന്ന് പറഞ്ഞു. വ്യാസന് അത് കഥയിലുള്ളതല്ലേ, കഥയിലെന്താ തെറ്റ്, ഭാവനയിലെന്താ തെറ്റ്, ശരി ഭാവനയിൽ തെറ്റ് ശരിയൊന്നുമില്ല, ഓരോരുത്തരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവരെന്താ തെറ്റ് ശരി. തെറ്റ് ശരിയൊന്നുമില്ല ഭാവനയിൽ എഴുതിയിരിക്കുന്നു, തെറ്റ് ശരിയൊന്നുമില്ല. ഇനി അതൊക്കെ തെറ്റോ ശരിയാണോ എന്നുള്ളത് മനുഷ്യന്റെ ധാർമ്മിക ബോധം വെച്ചിട്ട്, അങ്ങനെ എന്താണ് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ഇന്നത്തെ രീതിയിൽ മനുഷ്യന് ചിന്തിക്കുക, അത് ശരിയാണോ തെറ്റാണോ. അത് അന്ന് എഴുതി വെച്ചത് ഭാവനയാണ്, ഒരു കഥയാണ് എഴുതിയത്. അന്ന് അതൊക്കെ സാധാരണമാണ്, കാരണം അന്ന് ബ്രാഹ്മണർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ആരുടെയും പെർമിഷൻ ഒന്നും വേണ്ട, അവർക്ക് ആരെ വേണോ എന്ത് വേണോ ചെയ്യാം, ഇത്രയൊക്കെ ഉള്ളൂ. അതിലെന്താ ഒരാശ്ര, അങ്ങനെ ഒരു ഉയർന്ന ആളാണ് അയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം പെണ്ണുങ്ങളൊക്കെ, അതിലെന്താ പണ്ടൊക്കെ സർവ്വസാധാരണ. അത് പറയുന്നത് പരമ്പരെന്ന് വെച്ചാൽ അറിവ്, ഈ പറയുന്ന ആധ്യാത്മികമായ അറിവുകൾ, തത്വചിന്ത, ഇതൊക്കെ പരമ്പരയായിട്ട് വരുന്നു. അതെന്താ, അത് എന്താണ് അതിൽ പറഞ്ഞ പുരാണങ്ങളിലൊക്കെ എഴുതിയിരുന്നു ദേവതകൾക്ക് നാല് കൈയുണ്ടെന്ന് പറഞ്ഞു ഗുരുവും പറഞ്ഞത്. അതിലെന്താ അതിശയം, എന്താ ഗുരു അതാണ് പഠിച്ചതും മനസ്സിലാക്കിയതും അത് പറഞ്ഞു, അതിനൊന്നും പ്രത്യേകിച്ചൊന്നും.